അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഡ്മിൻ പാനലിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ടൈപ്പ് ചെയ്യുവാൻ ഒരല്പസമയം ആവശ്യമുള്ളത് കൊണ്ടാണ് വോയിസിൽ പറയുന്നത്. ഇവിടെ രണ്ടു പക്ഷവും അവരുടെ വാദം ടെക്സ്റ്റായിട്ട് അവതരിപ്പിച്ചു. ആ വാദത്തെ മറുപക്ഷം നിരൂപണം നടത്തുകയും ചെയ്തു. നിരൂപണം നടത്തിയപ്പോൾ ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഒരല്പസമയം അധികമെടുത്തതിനാൽ ആ അധികമെടുത്ത അത്രയും സമയം നമ്മുടെ ഉസ്താദ് അബ്ദുൽ നസീർ അസ്ഹരിക്കും അത്രയും സമയം നൽകി. അഥവാ അതിൽ നീതി പാലിക്കുവാൻ അഡ്മിന്മാർ ശ്രദ്ധിച്ചു, സംവാദകരും അതിൽ അതിനോട് നീതി പുലർത്തി. ഇനി രണ്ടു പേർക്കുമുള്ള ചോദ്യങ്ങൾക്കും മറുപടികൾക്കുമുള്ള അവസരമാണ്. ഇവിടെ ഇപ്പോൾ അസ്ഹരി ഉസ്താദ് പറഞ്ഞു, എൻ്റെ ചോദ്യത്തിന് യാസിർ ബിൻ ഹംസ മറുപടി പറയണമെന്ന്. ചോദ്യം നിലവിൽ ചോദിച്ചതായിട്ട് അത് പരിഗണിക്കാൻ പ്രയാസമുണ്ട്. അത് ചോദ്യമല്ലാത്തത് കൊണ്ടല്ല, കാരണം 12 മിനിറ്റോളം എടുത്തുകൊണ്ടാണ്, 12 മിനിറ്റിലധികം എടുത്തുകൊണ്ടാണ് ഇത് ചോദ്യമെന്ന് പറഞ്ഞ ക്ലിപ്പിൽ അസ്ഹരി ഉസ്താദ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വെറും ചോദ്യം മാത്രമല്ല, പല കാര്യങ്ങളുമുണ്ടല്ലോ. അതിനെ എല്ലാം നിരൂപണം നടത്താൻ നിന്നാൽ ഷെയ്ഖ് യാസിർ ബിൻ ഹംസക്ക് സമയം മതിയാവുകയില്ല. അതുകൊണ്ട് ചോദ്യോത്തരത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതുവരെ അസ്ഹരി ഉസ്താദ് അടക്കം വിട്ടത് നിരൂപണവുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിലുള്ള ക്ലിപ്പുകളായി പരിഗണിക്കുക. എന്നിട്ട് അതിലുള്ള ചോദ്യം തന്നെ ആയിക്കോട്ടെ, 3-4 മിനിറ്റ്, 3 മുതൽ 4 മാക്സിമം 4 മിനിറ്റിൽ ഒതുങ്ങിക്കൊണ്ട് ഒരു ചോദ്യം ചോദിക്കുക. ആദ്യത്തെ ചോദ്യം അസ്ഹരി ഉസ്താദിന് തന്നെ ചോദിക്കാം. അഥവാ അദ്ദേഹം 12 മിനിറ്റിലധികമുള്ള ക്ലിപ്പിൽ, 12 മിനിറ്റും 52 സെക്കൻഡുമുള്ള ക്ലിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അദ്ദേഹത്തിന് ചുരുക്കി ചോദിക്കാം. അഥവാ ഒരു ചോദ്യം എന്ന സ്വഭാവത്തിൽ ഉന്നയിച്ചാൽ അതിന് 5 മുതൽ 7 മിനിറ്റ് വരെ എടുത്തുകൊണ്ട് ഷെയ്ഖ് യാസിർ ബിൻ ഹംസ മറുപടി പറയണം. ശേഷം ഷെയ്ഖ് യാസിർ ബിൻ ഹംസക്ക് അസ്ഹരി ഉസ്താദിനോട് തിരിച്ച് ചോദ്യം ചോദിക്കാനുള്ള ഒരവസരമായിരിക്കും. അതിന് ഇതുപോലെ അതും 3 മുതൽ 4 വരെ മിനിറ്റ് എടുത്തുകൊണ്ടായിരിക്കണം ചോദ്യം. ആ ചോദ്യത്തിന് അസ്ഹരി ഉസ്താദ് 5 മുതൽ 7 വരെ മിനിറ്റ് എടുത്തുകൊണ്ട് മറുപടി പറയും. അപ്പോൾ രണ്ട് കൂട്ടരും ഓരോ ചോദ്യവും ഓരോ മറുപടിയുമായി. പിന്നീട് അടുത്ത ചോദ്യത്തിനുള്ള അവസരം അസ്ഹരി ഉസ്താദിനായിരിക്കും. അങ്ങനെ ഇവിടെ നിന്ന് അഷ്അരി പക്ഷത്തു നിന്ന് ഒരു ചോദ്യം സലഫി പക്ഷത്തോട്, അതിന് സലഫി പക്ഷം മറുപടി പറയുക. മറുപടി പറഞ്ഞിട്ട് മറ്റൊരു ക്ലിപ്പിൽ, മറുപടിയുടെ ക്ലിപ്പിൽ തന്നെയല്ല, മറ്റൊരു ക്ലിപ്പിൽ സലഫി പക്ഷം അഷ്അരി പക്ഷത്തോട് ചോദ്യം ചോദിക്കുക. അങ്ങനെ ഒരു സമയം ഒരാൾ മറുപക്ഷത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുക, ശേഷം ആ മറുപക്ഷത്തോട് ഒരു ചോദ്യം തിരിച്ച് ചോദിക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ മൊത്തം 10 വീതം ചോദ്യങ്ങളും 10 വീതം മറുപടികളും എന്ന രൂപത്തിൽ ആക്കാം. എന്നിട്ട് അവസാനം നമുക്ക് അത് കഴിഞ്ഞാൽ ഒരു സംവാദം ഒരു പരിധിയിലെത്തി, പിന്നെ അതിൽ അത് തുടർച്ച എങ്ങനെ വേണമെന്ന് നമുക്ക് വേറെ ആലോചിക്കാവുന്നതാണ്. നിരൂപണം വേണമെങ്കിൽ അവസാനത്തിൽ നിരൂപണം വെക്കാം. ഇതുവരെ ഇരുപക്ഷവും പറഞ്ഞ സംഗതികളെ നിരൂപണം നടത്താനുള്ള സാമാന്യം വിശദമായ ഒരു സന്ദർഭം തന്നെ നമുക്ക് വെക്കാവുന്നതാണ്. ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും സംവാദകർ പ്രവേശിക്കാതെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ പറഞ്ഞ രൂപത്തിൽ, ചോദ്യമെന്ന് പറഞ്ഞാൽ പരമാവധി 4 മിനിറ്റ്, മറുപടി പരമാവധി 7 മിനിറ്റ്, ആ രൂപത്തിൽ ഒതുങ്ങി ഒരു സമയത്ത് ഒരു ചോദ്യത്തിൽ പരിമിതമാക്കാൻ ശ്രദ്ധിക്കുക. എങ്കിലേ ചോദ്യം മറുപടി പറയുന്ന ആൾക്കും വിശദമായി തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ. രണ്ട് പണ്ഡിതന്മാരായ രണ്ട് സുഹൃത്തുക്കളും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.